നിന്റെ തോളിലായി മാലോകർ തൻ പാപത്തിൻ മരക്രൂശു വച്ചു. ഓശാന വിളി കേട്ട വഴിത്താരയിൽ നിന്ദിതനായി നാഥൻ നടന്നു. എൻ വഴിയെ എന്നും വരേണം ശൂന്യനായി നിന്റെ കുരിശും വഹിച്ച് എൻ വഴിയെ എന്നും വരേണം. നിരക്തക്കാൽ പാടു പിഞ്ചെന്നു ഞങ്ങൾ കുരിശേന്തി അണയാൻ നീ കനിയൂ. കാൽപാടു പിഞ്ചെന്നു ഞങ്ങൾ കുരിശേന്തി അണയാൻ നീ കനിയൂ. നാഥന്റെ തോളിലായി മാലോകർ തൻ പാപത്തിൻ മരക്രൂശു വച്ചു. ഓശാന വിളി കേട്ട വഴിത്താരയിൽ രണ്ടാം സ്ഥലം. ഈശോനാഥൻ കുരിശ് ചുമക്കുന്നു. ഭാരമേറിയ മരക്കുരിശ് പടയാളികൾ നാഥന്റെ തിരുത്തോളിൽ വയ്ക്കുന്നു. ഭാരത്താൽ അവിടുന്ന് മുൻപോട്ട് കുനിയുന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിക്കുന്നു. വിറയ്ക്കുന്ന കൈകളെ ബലപ്പെടുത്തി കുരിശും താങ്ങിക്കൊണ്ട് അവിടുന്ന് മനുഷ്യപാപത്തിൻ്റെ പരിഹാരയാത്ര ആരംഭിക്കുന്നു. വേച്ചുവേച്ച് ചുവടുവയ്ക്കുന്ന നാഥൻ്റെ ചുറ്റും നോക്കുക. സ്വന്തമെന്നു പറയാൻ ആരുമില്ല. യൂദാസ് അവിടുത്തെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. പത്രോസ് മൂന്നു പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. ഓശാനഗീതികൾ പാടി എതിരേറ്റ നഗരവാസികൾ ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ഏകാഗിയാകുന്നവർക്ക് പ്രതീകമായി അവൻ നടക്കുന്നു. എന്റെ കർത്താവേ, അങ്ങു വഹിച്ച ഭാരമേറിയ കുരിശ് നിർമ്മിച്ചവർ ഞങ്ങൾ ഓരോരുത്തരുമാണ്. ആ കുരിശിന് പരമാവധി ഭാരം വർദ്ധിപ്പിക്കുവാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ കുരിശിൻ്റെ നെടുകയും കുറുകയുമുള്ള തടികൾ സ്രഷ്ടാവിനെതിരായും സഹചർക്കെതിരായും ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെ പ്രതീകമാണെന്ന് ഞങ്ങളറിയുന്നു. ആകയാൽ ദൈവസ്നേഹവും പരസ്നേഹവും വഴി നിന്റെ കുരിശിൻ്റെ ഭാരം അല്പമെങ്കിലും ലഘൂകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.